എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മം? ഉത്തരം എന്താ പറയുന്നത്? എന്താണ് പശു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? എന്താ പറയുന്നത്? എന്താണ് പശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആടയും കൊമ്പും നാല് കാലും ഉള്ള ഒരു ജീവി, പാല് തരും, ഇങ്ങനെയൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു? എന്റെ ലക്ഷണം പറഞ്ഞാണ് വേറൊരാളെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി കൊടുക്കുന്നത്. ലക്ഷണം പറഞ്ഞു എന്നാലേ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയാമയ്യാത്ത ആളായിരിക്കും ചോദിക്കുന്നു. അപ്പൊ എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ലക്ഷണം? സത്ത്, ചിത്ത്, ആനന്ദം. അല്ലെങ്കിൽ പിന്നെ എന്ത് പറയും? സത്യം, ജ്ഞാനം, അനന്തം, വിജ്ഞാനം, ആനന്ദം, ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറയാം. അങ്ങനെയൊക്കെ ലക്ഷണത്തിലൂടെയാണ് ബ്രഹ്മത്തെ മനസ്സിലായി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണോ സത്യമായും ജ്ഞാനമായും അനന്തമായും ഇരിക്കുന്നു, അത് ബ്രഹ്മം. അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു ചെറിയ ധാരണയൊക്കെ വരും. അല്ലെങ്കിൽ എന്ന് പറയണം? സത്ത്, ചിത്ത്, ആനന്ദം, അങ്ങനെയായിരിക്കുന്നു ബ്രഹ്മം. വിജ്ഞാനം, വിജ്ഞാനമായി ആനന്ദമായിരിക്കുന്നതാണ് ബ്രഹ്മം. ഞാൻ പറയുന്നത് ഈ നമ്മളെ കാണുന്നതും കേൾക്കുന്നതൊന്നും അല്ല ഈ പറയുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് തന്നെ പറയുന്നു. ബ്രഹ്മ സത്താണെന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും സത്തെന്ന് പറഞ്ഞു? അങ്ങനെ ഞാനുണ്ടെന്നുള്ള അറിവ്. സത്ത്, സത്ത അസ്തിത്വം എന്നൊക്കെ പറഞ്ഞ വന്നതിന് ഉണ്മ. ഇത് നമ്മൾ എല്ലായിടത്തും അറിയുന്നുണ്ട്. എന്തേ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ? ഞാനുണ്ടെന്നറിയുന്നു, എന്റെ മുമ്പിരിക്കുന്ന പുസ്തകം ഉണ്ടെന്നറിയുന്നു, ഭൂമിയുണ്ടെന്നറിയുന്നു, ആകാശമുണ്ടെന്നറിയുന്നു. ഇവിടെ സർവവസ്തുക്കളെയും നമ്മൾ ഉണ്ടെന്നറിയുന്നു. അപ്പൊ അവിടെ ഇന്നതെന്ന് പറയാനില്ല. ഏതിനെയും നമ്മളെങ്ങനെ അറിയുന്നു? ഉണ്ടെന്ന്. എല്ലാത്തിനും നമുക്കറിയാൻ പറ്റും ഉണ്ടെന്ന്. അങ്ങനെ അറിയുമ്പോ നമ്മളറിയുന്ന ആ വിഷയത്തിന് എന്തു പറയും? സത്തെന്ന് പറയും, ഉണ്മാന്ന് പറയും, അസ്തിത്വം എന്ന് പറയും, എക്സിസ്റ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷ്. അപ്പൊ അതിനെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയുമ്പോ, നമ്മളിങ്ങനെ അറിയുമ്പോ എന്ത് പറയും? അറിവിന് വിഷയമായിരിക്കുന്ന എന്ന് പറയും. ഏതിനാണോ അറിയുന്നത് അതിനെ എന്ത് പറയും? അറിവിന്റെ വിഷയം. അപ്പൊ എല്ലാത്തിനെയും അറിയുമ്പോൾ നമ്മൾ അതിന്റെ അസ്തിത്വത്തെ അറിയുന്നു. അപ്പോ നമ്മൾ ഇത് ഉണ്ട് എന്നറിയുമ്പോ അവിടെ പുസ്തകമുണ്ടെന്നറിയും. ഇവിടെ എന്തിനാ അറിയുന്നത്? ഇവിടെ നമ്മൾ അറിയുന്നു പുസ്തകത്തെ മാത്രമല്ല, പുസ്തകത്തെ അറിയുന്നതോടൊപ്പം തന്നെ ഒന്നുകൂടെ അറിയുന്നു എന്താണ്? അതിന്റെ അസ്തിത്വം. മൊബൈലിനെ അറിയുന്നു, മേശയെ അറിയുന്നു. ഇവിടെയൊക്കെ അറിയുന്നിടത്ത് നമ്മളൊരു വിഷയത്തെ അറിയുമ്പം ഏതിനെയാണോ അറിയുന്നതാണ് വിഷയം, അതിനോടൊപ്പം തന്നെ ഒന്നിനെ കൂടെ അറിയും. എന്തിനാ? അതിനോട് ചേർന്നൊരു അസ്തിത്വത്തെ അറിയും. അപ്പൊ നമ്മൾ ഈ അറിയുന്ന ഈ അസ്തിത്വം അത് നമ്മൾ അറിയുന്ന കാര്യമാണ്. ഇതാണ് എന്ത്? ഈ അസ്തിത്വം എന്താണ്? ബ്രഹ്മത്തിന്റെ ലക്ഷണം. ഇതാണ് ബ്രഹ്മലക്ഷണം എന്ന് പറയുന്നത്. അത് നമ്മൾ പശുവിനെ നോക്കുന്നു. പശുവിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്തിനെയൊക്കെ അറിയുന്നു? അതിന്റെ ആടെ അറിയുന്നു, കൊമ്പിനെ അറിയുന്നു, കാല് വാല് ഒക്കെ അറിയുന്നു. അതെ, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് മനസ്സിൽ ധരിച്ചു വെക്കുന്ന. ഇതാണ് പശു, ആടെയുള്ളത്, കൊമ്പിലുള്ളത്. എന്നിട്ട് നമ്മൾ വേറൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പം ഉപയോഗിക്കുന്ന എന്താണ്? ആട, കൊമ്പ്, കാല്, വാല്, പാല്, ഇതൊക്കെ. അപ്പോ അതൊക്കെ എന്താണ്? ആ പശുവിന്റെ ലക്ഷണം. ലക്ഷണം എന്ന് പറഞ്ഞപ്പോ എന്തായി? ഇപ്പൊ ലക്ഷണം എന്തായി? പശു. അതിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് അയോ. അയോ ഇല്ലേ? അപ്പോ ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ എന്തായി? ലക്ഷണമെന്ന് പറയുന്ന എന്തായി? എന്തിനാ അപ്പൊ ലക്ഷണം എന്ന് പറയും? അടയാളം. ഒരു വസ്തുവിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം. അതെന്തുവാ? നമ്മൾ പലതും പല രീതിയിൽ ചെയ്യും. ഒരാളെ ശബ്ദം കൊണ്ട് തിരിച്ചറിയും, അയാളുടെ ശരീരം കൊണ്ട് തിരിച്ചറിയും, അയാളുടെ പേര് കൊണ്ട് തിരിച്ചറിയും, നാടുകൊണ്ട് തിരിച്ചു, പലതരത്തിൽ തിരിച്ചറിയും. പശുവിനെ തിരിച്ചറിയുന്നതിന് ചില അടയാളങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ലക്ഷണമെന്നും അടയാളമെന്നും പറഞ്ഞാൽ ഇപ്പൊ എന്തായി? ലക്ഷണമെന്നും അടയാളമെന്നും പറഞ്ഞാൽ എന്തായി? ഒന്ന് തന്നെ. തിരിച്ചറിയുന്ന ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ലക്ഷണം. അല്ലെങ്കിൽ അപ്പോ നമ്മള് സർവത്ര എന്തിനെ അറിയുമ്പോഴും അതിനോടൊപ്പം അറിയുന്ന ഒന്നാണ് എന്ത്? നമ്മളെല്ലാത്തിനെ അറിയുമ്പോൾ അതിനോടൊപ്പം അറിയുന്ന എന്താണ്? അസ്തിത്വം. ഇപ്പൊ പശുവിന് ഒരടയാളമുണ്ട്, ആടയും കൊമ്പും ഒക്കെയാണ് അതിന്റെ അടയാളം. ഇനി പശുവിനെ കാണുന്ന എല്ലാവരും അത് തിരിച്ചറിയണമെന്നൊന്നും തിരിച്ചറിയൂ. അതിങ്ങനെ വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടി ഇതെങ്ങനെയാണ് ഇതിന്റെ അടയാളം എന്ന് തിരിച്ചറിയണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടുകൂടി പശുവിനെ നോക്കി പഠിക്കുന്ന ഒരാളാണ് പറയുന്നത്, ആ ഇതാണ് ഇതിനെ തിരിച്ചറിയുക. തിരിച്ചറിയാന്ന് വെച്ചാൽ എന്താ? മറ്റുള്ളതിൽ നിന്നും അതിനെ വേർതിരിച്ചറിയുക. അതിന് തിരിച്ചറിയാന്ന് പറയും. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, അതിന് പശുവിനെ തിരിച്ചറിയും. അത് തിരിച്ചറിയാൻ വേണ്ടി ഒരാള് ഒരടയാളം വയ്ക്കുകയാണ്, ഇതാണ് അതിന്റെ അടയാളം, അതിനെ തിരിച്ചറിയണം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ അടയാളം വയ്ക്കാൻ പറ്റുമെന്നുണ്ടാവും. നമ്മൾ പശുവിനെ കണ്ടുപോകുന്നു, അപ്പോ എന്താണ് ഇതിന്റെ അടയാളം? ആടയാണ് എന്നൊരാൾ തിരിച്ചറിയണമെന്നൊന്നുമില്ല. കണ്ടുപോകും. കൃത്യമായ എന്റെ അടയാളങ്ങൾ ധരിച്ച ഒരാൾക്ക് മാത്രമേ ഒരു പശുവിനെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അടയാളത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്, അടയാളമാണ് ലക്ഷ്യം. അതുപോലെ നമ്മൾക്ക് നമ്മളിതെല്ലാം കാണുകയും കേൾക്കുകയും രുചിക്കുകയും ഉണക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും നമ്മൾ അനുഭവിക്കുമ്പോൾ പുസ്തകം പേജ് ഇതിനോടൊപ്പം നമ്മളൊരു അസ്തിത്വത്തെ അറിയണം, അതിനോട് ചേർന്ന് എന്നുള്ളത് സാറിന് എല്ലാവരും അറിയുന്നുണ്ടോ? ബ്രഹ്മവിദ്യാലയത്തിൽ വരുമ്പോൾ അറിയാമായിരുന്നു അസ്തിത്വത്തെ. ഞാൻ അറിയുന്നു, ഞാൻ പുസ്തകത്തെ മാത്രമല്ല അറിയുന്നു, പുസ്തകത്തിന്റെ അസ്തിത്വത്തെ അറിയുന്നു. അല്ലേ, എന്നൊക്കെ നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ വിശേഷിച്ചറിയണമെന്നൊന്നുമില്ല, ചിലർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ചിന്തിക്കുന്നുണ്ട്. സാധാരണ ഗതി അറിയത്തില്ല. അപ്പൊ ഒരു ലക്ഷണം ഉണ്ടെങ്കിലും ആ ലക്ഷണത്തെ നമ്മൾ വേർതിരിച്ചു ചെയ്യണമെന്നില്ല. പശുവിന്റെ ലക്ഷണത്തെ അറിയാത്തതുകൊണ്ട് അങ്ങനെ നിർബന്ധമൊന്നും. ഇനി ലക്ഷണത്തെ അറിഞ്ഞെന്നിരിക്കട്ടെ, ലക്ഷണത്തെ തിരിച്ചറിഞ്ഞു അതെന്തിന്റെ ലക്ഷണമാണെന്ന് അറിയണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയില്ല. കാരണം ഇപ്പോ ഒരാൾ പറയണം ആട എന്ന് പറഞ്ഞാൽ അത് പശുവിന്റെ ലക്ഷണമാണെന്ന് ഒരാൾ തിരിച്ചറിയണമെന്നില്ല. ആട പശുവിനുണ്ട്, ഇത്രയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ തിരിച്ചറിയേണ്ടതെന്ന് ഒരാൾ അറിയണമെന്ന് നിർബന്ധം. കാരണം ഇപ്പോ ആടെന്ന് പറഞ്ഞാൽ അറിയാം, കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഇപ്പോ പശുവിനെ കാണുമ്പോൾ പശുവിനെ വളർത്തുന്ന ആളെയല്ല കർഷകൻ. അപ്പോ അയാള് പശുവിന്റെ കഴുത്തിലൊക്കെ പിടിച്ച് നോക്കും, ഒക്കെ ചെയ്താലും ഇത് ഇതിന്റെ അടയാളമാണ് എന്നൊരു തിരിച്ചറിവ് ഒരാൾക്കുണ്ടാവണമെന്നും ഇല്ല. ഇതൊക്കെ അല്പം ചിന്തിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പശുവിനെ വളർത്തുന്ന കൃഷിക്കാരുടെ കാര്യമല്ല പറയുന്നത്. അല്ലെങ്കിൽ പശുവിനെ കണ്ടുപോകുന്ന സാധാരണ മനുഷ്യന്റെ കാര്യമല്ല. അവർക്ക് അവരങ്ങനെ ചിന്തിക്കാറില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ കണ്ടാലും നമ്മുടെ മനസ്സിൽ പതിയത്തില്ല, നമ്മൾ ചിന്തിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസ്തിത്വത്തെ അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അറിയുന്നു എന്നുള്ള അറിവ് തിരിച്ചറിവ് പലർക്കും പലർക്കും ഇല്ലാന്നില്ല, വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർക്ക്. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മള് നമുക്കതിനെ കുറിച്ച് അറിവ് വേണമെന്നില്ല. ഇപ്പൊ എന്റെ മുമ്പേ ഇരിക്കുന്ന ഈ വസ്തു ഇത് വളരെ സൂക്ഷ്മമായ തന്മാത്ര കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അതൊരു സത്യമാണ്. അത് അതിനെ കുറിച്ച് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്കേ അത് അങ്ങനെ ഒരു അറിവുണ്ടാകും. ഇത് കണ്ടു എന്ന് വിചാരിച്ചാൽ എന്റെ തന്മാത്രേ അറിയണമെന്നില്ല. പൊതുവായി പുസ്തകം എന്നുള്ള അറിവുണ്ടാകും. അതുപോലെ നമ്മൾ ഈ വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ ഇതിലെല്ലാം നമ്മളൊരു അസ്തിത്വത്തെ അറിയുന്നു. അത് അസ്തിത്വത്തെ അറിയുന്നു എന്ന് പറയുന്ന കാര്യം വലിയ കാര്യമൊന്നുമില്ല, കാര്യം വളരെ ലഘുവാണ്. ഇങ്ങനെ എങ്ങനെയാണ് ലഘുവാകുന്നത്? എന്താണ് പഴം വിഴുങ്ങി പോലെ ഇരിക്കുന്നത്? എങ്ങനെയാണ് അത് ലഘുവാകുന്നത്? നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു. ചോദിക്കുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്ത വേറെ ഇല്ലേ. ആ നമ്മൾ ഉണ്ടെന്നറിയുന്നു അത്രയേ ഉള്ളൂ. വസ്തുവിന് ഉണ്ടെന്നറിയുന്നു അത്രയേ ഉള്ളൂ. അസ്തിത്വത്തെ അറിയുന്നു എന്ന് പറഞ്ഞു അതിനെ നമ്മൾ പരിഗണിക്കും. ഈ നമ്മൾ അറിയുന്ന ഈ അസ്തിത്വം, ഈ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. എന്തിന്റെ അടയാളം? അതിനെന്താ ബ്രഹ്മത്തിന്റെ അടയാളമെന്ന് എടുക്കുന്നത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൃഹത്, ഏറ്റവും വലുത് എന്നുള്ളതാണ് ആ ശബ്ദത്തിന്റെ തന്നെ അർത്ഥം അല്ലേ. അപ്പോ എന്ന് വെച്ചാൽ ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട്. ബ്രഹ്മമില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ തിരിച്ചു പറയാം, ബ്രഹ്മത്തിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയുന്ന ഈ ഉണ്മ അല്ലെങ്കിൽ അസ്തിത്വം അതെവിടെയുള്ളത്? എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒന്നിന്റെ അടയാളമാണ്. സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ഒന്നിന്റെ ലക്ഷണമാണ് എന്ത്? അസ്തിത്വം. അങ്ങനെയാണ് അസ്തിത്വത്തെ മനസ്സിലാക്കിയിട്ട് ഒരാള് ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നു. ആടയെ മനസ്സിലാക്കിയിട്ട് എന്തിനു മനസ്സിലാക്കുന്നു? പശുവിനെ മനസ്സിലാക്കുന്നു. അതുപോലെ അസ്തിത്വത്തെ കുറിച്ച് ബോധിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തിനു മനസ്സിലാക്കാം? ബ്രഹ്മത്തെ. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ? അനാദ്യം. ആ എല്ലായിടത്തും ഉള്ളത് തന്നെ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഉത്തരങ്ങൾ ഒരുപാട് വരും, പക്ഷെ നമ്മളെ പറയുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് വെറും വേദാന്തം വാചമണിയായിരിക്കും. ഇപ്പൊ അസ്തിത്വത്തെ സർവത്ര അറിയാം എന്നുള്ളതുകൊണ്ട് സർവത്ര ഉള്ള ബ്രഹ്മത്തെയും നമ്മൾ അറിയുന്നു. അപ്പൊ ബ്രഹ്മം എല്ലായിടത്തും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സർവത്ര ഈ അസ്തിത്വത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു? അപ്പൊ ഈ അസ്തിത്വത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സർവവ്യാപിയായ ഒരു സാധനം വേണം. അങ്ങനെ സർവവ്യാപിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഏത് ശബ്ദം പറയുന്നത്? ബ്രഹ്മം. അല്ലാതെ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് കേട്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നും. അപ്പൊ ബ്രഹ്മത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടോ? ബ്രഹ്മത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ബ്രഹ്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ബ്രഹ്മ വിദ്യാലയത്തിൽ ഇരുന്നുകൊണ്ട് പറയണം. ഉണ്ടോ ഇല്ലേ? എന്താ തെളിവ്? സർവത്ര അനുഭവപ്പെടുന്ന അസ്തിത്വം, അതാണ് ബ്രഹ്മത്തിന്റെ അടയാളം. ബ്രഹ്മം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകാത്ത കാര്യം, ഒരു കെട്ടുകഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നവർക്ക് തന്നെ അറിയത്തില്ല. പറഞ്ഞു പറഞ്ഞു വരുമ്പം എന്താണ്? പറയുന്ന ആള് തന്നെ ബബ്ബെന്താ ബ്രഹ്മം, എന്താ ബ്രഹ്മം എന്ന് പറയും. അവസാനം പറയും എന്താണ്? അത് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടൊന്നും എത്തുന്ന സാധനമല്ല. വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതും മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതുമായ ഒരു സാധനം അതിനെന്താ? അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ഒരാളടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞോ? ആ അത് വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവസാനം പറയുന്ന കാര്യമാണ്. ആദ്യം എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും പറ്റണം. അങ്ങനെ പറ്റി ഇതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ കേൾക്കുന്നവന് ഒരു കുഴിയെ കൊണ്ട് ചാടിക്കാം. ഏത് കുഴിയിലാണ്? ഏത് കുഴിയിലാണ്? ഇത് വാക്കുകൊണ്ട് പറയാനും പറ്റത്തില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാനും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറയാം. തുടക്കത്തിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ കേട്ടോണ്ടിരിക്കുമോ? എഴുന്നേറ്റ് സ്ഥലം ഞാൻ പറയും, നിങ്ങളീ പറയുന്ന ഒരു കടങ്കഥ പോലെയാണ്, ഉത്തരമില്ലാത്ത കടങ്കഥ, ഇതൊക്കെ അസംബന്ധമാണ്, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ നാസ്തികന്മാരൊക്കെ പറയുന്നത്. അവര് പറയും, ഇരട്ടിന്റെ കുടത്തില് ഇല്ലാത്ത പൂച്ചയെ തിരയുന്ന രന്തന്റെ വ്യാമോഹം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എവിടുന്ന്? നിങ്ങൾക്ക് സിനിമാ പാട്ട് പോലും കേട്ടിട്ടില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഇതൊരു സിനിമാ പാട്ടാണ്. സിനിമാ പാട്ട് പോലും കേട്ടിട്ടില്ലാത്ത ഒരു ബ്രഹ്മവിദ്യ പഠിക്കാൻ വന്നു ഇവരെ കൊണ്ട് എന്തിനു കൊള്ളാം? സുരേഷും കേട്ടിട്ടില്ലേ? കഷ്ടമായിപ്പോയി. ഇതൊരു സിനിമാ പാട്ടാണ്, അഹം ബ്രഹ്മാസ്മി. ഇത് ഞാൻ പണ്ട് കണ്ട സിനിമയാണ്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ ആ പാട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? കുറച്ചുപേരിങ്ങനെ ഒന്ന് ഡാൻസ് ചെയ്യും, എന്നിട്ട് അവർ പാടുന്നത് എങ്ങനെയാണ്? ഇരട്ടിന്റെ ചാക്കിലെ ഇല്ലാത്ത പൂച്ചയെ തിരയുന്ന രന്തന്റെ വ്യാമോഹം എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇതാണെന്ന് നാട്ടിലുള്ള ആൾക്കാരെല്ലാം പറയും. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ മതപ്രഭാഷണങ്ങൾ, ഈ സ്വാമിമാരുടെ, നിങ്ങളുടെ ഗുരുധർമ്മ പ്രചാരണ സഭയും മറ്റതും മറിച്ച് എല്ലാം കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയത്. അതായിരിക്കും ആൾക്കാർ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ചുവായി ഉള്ളി അതടിച്ചു പോലെ ആവും ഇല്ലേ? അങ്ങനെയല്ല ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത്. ഒരു വലിയ ശാസ്ത്രമാണ്. ഒരുപാട് പേര് ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന അറിയാത്ത ഒരു കാര്യമുണ്ട്. പിന്നെയോ സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അറിയാത്ത ഒരു കാര്യമുണ്ട്. മനസ്സുകൊണ്ട് അറിയാൻ പറ്റാത്ത, മനസ്സുകൊണ്ട് അറിയാൻ പറ്റാത്തതാണെങ്കിൽ ഇത് ഉണ്ട്, അസ്തിത്വം നമ്മൾ അറിയൂ, അസ്തിത്വത്തെ അറിയുന്നുണ്ടല്ലോ. ഇനി പറയാൻ പറ്റാത്തതാണെങ്കിൽ ബ്രഹ്മം ബ്രഹ്മമെന്ന് എനിക്ക് പറയാൻ പറ്റൂ? ഞാൻ പറയുന്നുണ്ട് ആ ബ്രഹ്മം, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് അറിയുന്നതും പറയുന്നതും ചെയ്യുന്ന സാധനമാണ്. അറിയാനും പറയാനും പറ്റാത്തതാണ്, ഇതെന്തോ കെട്ടുകഥയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നിഷേധിക്കുന്നത്. പലരും പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇതെന്താണെന്ന് ശരിയായ രീതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മവിദ്യാലയത്തിൽ കുറെ കാലം കയറി കിടന്ന് നിരങ്ങി അവസാനം പുറത്തിറങ്ങിയിട്ട് ഈ ജീവിതം പാഴായിപ്പോയി, ബ്രഹ്മം എന്ന് പറയുന്നത് അറിയാനും പറയാനും വയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത്രയും കാലം പഠിച്ചത്. ഈ സമയം പോയി രണ്ട് വാഴ നട്ടിരുന്നെങ്കിൽ പഴമെങ്കിലും തിന്നാമായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ വരരുത്. മനസ്സിലായോ? അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് അടയാളമുള്ള സാധനമാണ്. ഇനി ഒരാൾ പറയണോ ആടയുണ്ട് പക്ഷെ പശുവില്ല എന്ന് പറയാൻ പറ്റും? കൊമ്പുണ്ട് പശുവില്ല, പാലുണ്ട് പശുവില്ല, നാല് കാലുണ്ട് പശുവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ലക്ഷണം ഉണ്ടെങ്കിൽ ലക്ഷ്യവുമുണ്ട്. ഏതിനാണോ ലക്ഷണം പറയുന്നത് ലക്ഷ്യം. ലക്ഷണം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുണ്ട്? ആ ലക്ഷണമുള്ള ഒന്നുണ്ട്. അസ്തിത്വമുള്ള ഒന്നുണ്ട്. ഇതാണ് അദ്വൈതികൾ അതിനെ കുറിച്ച് പറയുന്നത്. അദ്വൈത ചിന്ത എന്ന് പറയുന്ന ഇതാണ്. അപ്പോ ബ്രഹ്മത്തിന് അടയാളം ഉണ്ടോ? എന്താ അടയാളം? അത് വാക്കുകൊണ്ട് പറയാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കാൻ പറ്റും? അത് ഇരുട്ടിന്റെ ചാക്കില് ഇല്ലാത്ത പൂച്ചയാണോ? നിങ്ങളെല്ലാം അന്ധന്മാരാണോ? നിങ്ങളെല്ലാം വ്യാമോഹത്തിൽപ്പെട്ടാണോ ബ്രഹ്മവിദ്യാലയത്തിൽ വന്ന് കയറിയത്? അഹം ബ്രഹ്മാസ്മി. നീ ധൈര്യമായിട്ട് പറയും, പറഞ്ഞൂടെ. ലൈഫ് വളരെ വ്യസ്തമാക്കി കളയരുത്. അപ്പൊ അത് നേരെ മനസ്സിലാക്കിയ ഈ പറയുന്നത്, അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് അടയാളമുള്ള ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ബ്രഹ്മത്തിന്റെ ഒരടയാളമാണ് എന്ത്? അതിനാണ് സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് സത്തെന്ന് പറഞ്ഞു. പിന്നെ ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്താണ് അസ്ഥി അസ്ഥി എന്ന് സകലോപരി 31 സത്യം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അത് ഗുരു മാത്രമല്ല, ഈ അദ്വൈതത്തെ കുറിച്ച് പറയുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി പറയുന്നവരാണ്. ഏതൊക്കെ ആചാര്യന്മാരുണ്ടോ അവരെല്ലാവരും. കുമാരനാശം പറഞ്ഞിട്ടുണ്ട്, സത്ത സാമാന്യ സാക്ഷാത്കാര സരണിയിൽ സാന്ദ്ര സൗഭാഗ്യമായി. കേട്ടിട്ടുണ്ടോ? ബാക്കി പറഞ്ഞു പറയാം. ആർക്കെങ്കിലും എഴുതുന്നുണ്ടോ? നിങ്ങളൊക്കെ ആശാന്റെ ഫാനുകളില്ലേ? ഫാൻസ് അസോസിയേഷൻ ഇല്ല. എന്നിട്ട് ആശാൻ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും അറിയത്തില്ല. മുത്തായി അതൊക്കെ നമ്മുടെ സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിക്കണം, പാടിയിട്ട്. അതൊക്കെ പഠിച്ചു വയ്ക്കണം. ആശാനൊക്കെ ആധ്യാത്മികമായ സൂപ്പർ കവിതകൾ എഴുതിയിട്ടുണ്ട്. ആധ്യാത്മിക തത്വമാണ് അവിടെ. സത്താ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ, ബ്രഹ്മ സാക്ഷാത്കാരം. ആ സത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഗുരു പറയും, സത്തായി നിന്നുപരി ചിത്തായി മുത്തായി. ഇത് തന്നെ അതിലും പറയുന്നു, മുത്തായി ചേതന ചേതന ചട നിജയം ചെയ്ത ചൈതന്യമായെന്നൊക്കെ പറഞ്ഞ് ആശാനം പറയും. നിങ്ങൾ ഭയങ്കര വായനക്കാരാണെന്നാണല്ലോ പറയുന്നത്. എന്താണ് വായിക്കുന്നത്? മംഗളം, മനോരമ, ഇതൊക്കെയാണോ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? എന്തെങ്കിലും ചപ്പ് ചവറുകളൊക്കെ ഇരുന്ന് വായിച്ചു കളയാതെ ഇതൊക്കെ വായിക്കുന്നു? നിജാനന്ദ വിലാസം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വായിച്ചപ്പോലെ വായിച്ചാൽ മനസ്സിലില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാണ് ഇപ്പൊ എന്റെ മനസ്സിലെ ഓർമ്മ പറഞ്ഞത്. അപ്പോ സത്ത എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മ ലക്ഷണം. അപ്പൊ ബ്രഹ്മം ലക്ഷണം അടയാളമുള്ളതാണ്, അല്ലാതെ കടങ്കഥ അല്ല. ഇത്രയും മനസ്സിലാക്കണം.